രോഗം ഒക്കെ വരുമ്പോ ഏത് മനുഷ്യനായാലും ആഗ്രഹം വരുന്നതാണ്. ഈ രോഗം വേണമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, ഈ വേദനയിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടിയാൽ ആഗ്രഹിച്ചു ആരും. പിന്നെ ബ്രഹ്മജ്ഞാനി എന്നോ അജ്ഞാനി എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഒരു പരിധിക്ക് അപ്പുറം വേദനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാ ഇതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടണമെന്ന് ആരായാലും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് ഒക്കെ പോകുന്നത്. ഇവിടെ എല്ലാം ചികിത്സയ്ക്ക് പോയി, മദ്രാസിൽ പോയി. അന്ന് ഇന്നായിരുന്നെങ്കിൽ അമേരിക്കയിൽ പോയന്, അന്ന് പോവാൻ ഏതുവരെ പറ്റിയുള്ളൂ. എന്തുകൊണ്ട്? വേദന എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് അർഹ വന്നാലും അതാണ് പറയുന്നത് മുമുക്ഷത്വം. മോക്ഷയിച്ച് എന്നുവെച്ചാൽ വേദനയൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് മോചിക്കണമെന്ന് ആരും ആഗ്രഹിക്കും, അങ്ങനെയൊക്കെ ആഗ്രഹം വരാം. അതെ, ശരീരം സാരമില്ല. പിന്നെ വേദന പ്രയാസമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയുന്നത് ഇതൊക്കെ മിഥ്യയാണ്, ഇതൊന്ന് സത്യമല്ല. വ്യാപ്തം ഏത ചരാചരം കടശരാവാദീകം വിസത്തയാ ബാക്കി നിങ്ങൾ പഠിച്ചല്ലേ. പിന്നെ വ്യാപ്തം ഏത ചരാചരം കടശരാവാദീകം യസ്യാന്തസ്ഫുരിതം യഥാത്മകമിതം ജാതം യഥോ വർത്തതേ അതവസാന. സത്യം വിദ്ധി എന്നാണ്, സത്യത്തെ അറിയുക എന്നാണ്. മനസ്സിലായോ? സത്യത്തെ അറിയുക എന്നാ പറഞ്ഞിരുന്നു. സത്യം വിദ്ധി. അപ്പൊ ഈ സത്യത്തെ അറിയാൻ പറഞ്ഞു, അറിഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാലും നിജോ അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞാലും വീണ്ടും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇന്ന് പോംവഴി ആഗ്രഹിക്കും. അത്ര ആഗ്രഹം ഉണ്ടാവും. അതാണ് ചികിത്സയും മറ്റുമൊക്കെ ചെയ്യുന്നത്. എന്താ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്നൊക്കെ ചിന്തിക്കുക. അതിനാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്, മോക്ഷേച്ഛ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇതിൽ നിന്നൊക്കെ മോചിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ദുഃഖത്തിൽ അതെല്ലാം ഉണ്ടാവാം. പക്ഷെ അറിവെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം കൊണ്ട് ആഗ്രഹിക്കുന്നത് അനുസരിച്ച് സംഭവിക്കുന്ന കാര്യമുണ്ട്. അറിവെന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യമാണ്. മോക്ഷത്തിനത് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവാം. അതെന്തുകൊണ്ടാണ്? എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു. ഞാനിപ്പോ ഇത് കണ്ണുകൊണ്ട് നോക്കുന്നു, പുസ്തകമാണെന്ന് അറിയുന്നു. കണ്ണുകൊണ്ട് കണ്ടു, വസ്തുവെന്ന് അറിഞ്ഞു, ആഗ്രഹിച്ചിട്ടാണ് അറിഞ്ഞു. ശരി, ആഗ്രഹിക്കുന്നുണ്ടെങ്കി അറിയൂ? അറിയൂ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നു. എന്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, ഞാൻ നോക്കി, എനിക്ക് ഇത് അറിയണമെന്ന് ആഗ്രഹമേ ഇല്ല. അറിവുണ്ടാകും? എന്താ കയ്യിൽ പുസ്തകം ഉണ്ടോ? അതിലോട്ട് നോക്കി നോക്കിയ കാര്യം പറയണം. അത് പറഞ്ഞല്ലോ, മോക്ഷത്തിനൊക്കെ ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹം ഇല്ലെന്നല്ല പറയും. നോക്കിക്കഴിഞ്ഞാൽ അറിവ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. ആഗ്രഹിച്ചിട്ടാണോ ഉണ്ടാവാതെ ആഗ്രഹിക്കാത്തതാണോ? എങ്ങനെയുണ്ടായി? നോക്കാൻ ആഗ്രഹിച്ചോന്നല്ല. എവിടെ നിന്നല്ല തുടങ്ങിയത്? എപ്പോഴാണോ നമ്മൾ പുസ്തകത്തിലേക്ക് നോക്കുന്നത്, നോക്കുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാവുന്നത്. അതെ, നോക്കുന്നു അറിവുണ്ടാവും, ആഗ്രഹിച്ചിട്ടാണോ ഉണ്ടാവുന്നത്, അത് ആഗ്രഹിക്കാത്തയാണോ എന്നാണ്. അതും കൺഫ്യൂഷനാണ്. നിങ്ങൾ പറഞ്ഞ് തെറ്റിയാലും എന്താ, നിങ്ങൾക്ക് നാണക്കെടുന്നോന്ന് അറിയാത്തോണ്ടല്ലേ തെറ്റുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ശരി, ഇന്ന് ഞാൻ പറയുന്നത് തെറ്റിപ്പോയാലും നാണക്കേടെന്നുള്ളത് നിങ്ങൾക്ക് അറിവുണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെ ഓർമ്മലാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് തെറ്റിയതാണ്. അറിയില്ലാത്തതെന്താ തെറ്റിയാലെന്താ നാണക്കേട്? നമ്മളെന്തോ ഒക്കെ അറിയാമെന്നുള്ളവരെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ അങ്ങനെ ഒരു ദുരഭിമാനം വരുന്നു. നമ്മൾ അറിവില്ലാത്തവരെന്ന് വിചാരിച്ച തെറ്റിയാലും പ്രശ്നമൊന്നും ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ പറയുന്നു. അപ്പൊ നമ്മുടെ അത് നമ്മുടെ അനുഭവത്തെ വെച്ച് ചിന്തിച്ചു നോക്കണം. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല അറിവുണ്ടാവണം. അറിവിന്റെ ഒരു പ്രത്യേകതയാണത്. അറിവ് വേണമെന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം, അറിവുണ്ടാവണമെന്ന് ഒരാൾക്ക് ആഗ്രഹിക്കാം. ജിജ്ഞാസ എന്ന് പറയുന്നതാണ്. പക്ഷെ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകുന്നത് നമ്മുടെ ഇന്ദ്രിയവും ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല. പിന്നെ എങ്ങനെയായിരിക്കും അറിവുണ്ടാവുന്നു? അങ്ങനെയാണ്. വസ്തു എങ്ങനെ അങ്ങനെയായിരിക്കും അറിവുണ്ടാവും. പുസ്തകത്തെ നോക്കിയാൽ പുസ്തകം എന്നറിവുണ്ടാവും, മൊബൈൽ നോക്കിയാൽ മൊബൈൽ എന്നറിവ്, മേശയെ നോക്കിയാൽ മേശ എന്നറിവ്. ഇന്ദ്രിയത്തിന് ഏതുമായിട്ടാണോ ബന്ധം ഉണ്ടാകുന്നത് ആ വസ്തുവിന്റെ അറിവ് അതെങ്ങനെയോ അങ്ങനെയാ ഉണ്ടാകുന്നു. അല്ലാതെ പുസ്തകം കണ്ട് ഇത് ഒരു മൊബൈലാണെന്ന് എനിക്ക് അറിവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചുണ്ടാവും. മൊബൈലിൽ നോക്കിയിട്ട് ഇത് മേശയാണെന്ന് എനിക്ക് ഒരു അറിവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചുണ്ടാവും. വസ്തു എങ്ങനെ അങ്ങനെ അറിവുണ്ടാവത്തില്ല. അപ്പൊ അറിവിൽ ഇഷ്ടാനിഷ്ടങ്ങളില്ല. എന്നാൽ സർവത്ര ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവുമായിട്ട് നമ്മുടെ മനസ്സിന് ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന വസ്തുക്കളുമായിട്ട് മനസ്സിന് ബന്ധം വരണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണം. ഇന്ദ്രിയങ്ങളിലൂടെയാണ് ബന്ധം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അറിവ് മനസ്സ് അതിനെ എത്രമാത്രം മനസ്സ് അതിനെ ഉൾക്കൊണ്ടോ അതനുസരിച്ചായിരിക്കും. ആ ഇത് പുസ്തകമാണെന്ന് അറിഞ്ഞു, പുസ്തകത്തെ കുറിച്ച് എല്ലാം അറിഞ്ഞു. പക്ഷെ മനസ്സെന്താ കണ്ണിന്റെ സഹായത്തോടുകൂടി ഗ്രഹിച്ചത്? ഇത് പുസ്തകം. അവിടെയാണ് പറയുന്നത് അവിടെ ആഗ്രഹത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. പിന്നെ മനസ്സിൽ ചിന്ത ഉണ്ടാവും, എന്താണ് ഇത്, എന്ത് പുസ്തകമാണ്, ആരുടെ പുസ്തകമാണ്, ഇതിനകത്ത് എന്താണ്, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെറുതെ ഉണ്ടാകാം. അത് പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒരു വസ്തു എങ്ങനെയോ അങ്ങനെ അറിയുക എന്നുള്ളതാണ് ഈ മനസ്സിന്റെ ഒരു സ്വഭാവം. ഞാൻ അങ്ങനെ അറിയും. അല്ലെങ്കിൽ ഇനി അങ്ങനെ അല്ലാതെ സംഭവിക്കുകയാണെങ്കിൽ അവിടെയും നമ്മുടെ ആഗ്രഹത്തിന് സ്ഥാനമില്ല, അത് ഭ്രമമായിരിക്കും. ആഗ്രഹിച്ചിട്ടല്ല നമ്മള് കയറിനെ സർപ്പമെന്ന് കാണും. കാണുന്നതിന് മുമ്പ് ഈ കയറിനെ ഞാൻ സർപ്പമെന്ന് അറിയട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അപ്പൊ അത് ശരിയായി അറിയുന്നതിന് എന്തോ തടസ്സം വന്നു. അപ്പൊ മറ്റൊരറിവുണ്ടായി. അപ്പോ എന്താണ്, മനസ്സ് വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അറിവ് ആ വിഷയത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ആഗ്രഹങ്ങളുണ്ടാകാം. പക്ഷെ ഇത് പറയുന്നത് വസ്തുജ്ഞാനത്തെ കുറിച്ചാണ്. പിന്നെ നമ്മള് മനസ്സിൽ ചിന്തിക്കും എന്തായിരിക്കും ആ പുസ്തകത്തിന്റെ ഉള്ളിൽ, അല്ലേ? അങ്ങനെ ആഗ്രഹം ഉണ്ടാകും. വീണ്ടും എടുത്ത് വെച്ച് വായിക്കും. വായിക്കുമ്പോ എന്താ സംഭവിക്കുന്ന? അക്ഷരജ്ഞാനം ഉണ്ടാവും, അല്ലേ? അത് കാന്നെഴുതിയിരുന്ന അത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ അറിവുണ്ടാവും? കാ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് ആ കാന്നറിവുണ്ടായത്. അതാണ് വസ്തുജ്ഞാനം എന്ന് പറയുന്നത്. കാക്കാന്ന് എഴുതിയിരിക്കുന്നു, വായിച്ച് അറിവുണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചത് കാക്ക എന്നെനിക്ക് അറിവുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അക്ഷരം എങ്ങനെയാണോ അങ്ങനെ ജ്ഞാനമുണ്ടാവും. ഇതാണ് വസ്തുജ്ഞാനം. പിന്നെ നമ്മുടെ മനസ്സിൽ പല ഭാവനകൾ, സങ്കല്പങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങളൊക്കെ പിന്നീട് വരാം. അതിനെ കുറിച്ചല്ല പറയുന്നു. ഇതാണ് അറിവിന്റെ സ്ഥിതി. അപ്പോ താൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന ഒരു തത്വമാണ്. താൻ ശരീരമാണെന്നുള്ള അതുപോലെ തന്നെ മറ്റൊരു അതിന്റെ തത്വമാണ് ബ്രഹ്മമാണെന്നുള്ള. അപ്പൊ ഒരാൾക്ക് അങ്ങനെ ബോധം ഉണ്ടാവും. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത് എപ്പോഴാ ബോധം ഉണ്ടാകുന്നത്? അറിയുമ്പം ബോധം ഉണ്ടാവും. അങ്ങനെയാണ് അറിയുമ്പം ബോധം ഉണ്ടാവും എന്ന് പറയുമ്പോ, അറിയുമ്പോ അറിയുന്നു തന്നെ എന്റെ അർത്ഥം. അതിലെന്താ വിശേഷിച്ച് ആവർത്തിച്ചെന്നെ ഉള്ളു. എപ്പോഴാണ് എങ്ങനെയാണ് അറിവുണ്ടാവുന്നത്? നമുക്കങ്ങനെ അറിയണമെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തരണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കണം. രണ്ടു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ വായിക്കണം, പണ്ട് കൂടുതലും കേട്ടോ അറിയുന്നു, അതുകൊണ്ട് അത് പറഞ്ഞു. അപ്പൊ അവിടേക്ക് എന്താ സംഭവിക്കുന്നത്? ആ വിഷയവുമായിട്ട് നമ്മുടെ മനസ്സിന് ബന്ധം വരുന്നു. ആ വിഷയവുമായിട്ട് ഇപ്പൊ മനസ്സിന് ബന്ധം വരുന്നു. ഇപ്പൊ എന്ത് വരുന്നു? ശരിക്കും ആ വിഷയത്തിനോടുള്ള മനസ്സിന്റെ ബന്ധം തന്നെയാണ് അറിവെന്ന് പറയുന്നത്. എന്റെ മനസ്സിന് ഈ പുസ്തകത്തോട് വരുന്ന ഒരു ബന്ധം, അതാണ് അറിവായി. കാരണം അത് മനസ്സിന്റെ പരിണാമങ്ങളാണ്. ബന്ധം വരുന്നു എന്ന് പറഞ്ഞാൽ അത് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു അറിവുണ്ടാവുന്നു. രണ്ടു കാര്യമില്ല, ബന്ധം വന്നിട്ട് അറിവുണ്ടാവുകയാണ്. മനസ്സിന് ഒരു വിഷയത്തോട് ബന്ധം വരുമ്പോൾ അത് അറിവ്. അപ്പൊ മനസ്സിന് വിഷയത്തോട് ബന്ധം വരുന്നതിന് പുസ്തകം വായിക്കുന്നു, മനസ്സിന് പുസ്തകത്തോട് ബന്ധം വരുന്നു. ഒരാള് പറയുന്നു, ശബ്ദത്തോട് ബന്ധം വരുന്നു. അപ്പൊ അവിടെ ആ ശബ്ദത്തിലൂടെ മറ്റൊരാളെ തന്നെ ബോധിപ്പിക്കുന്ന ആ ആശയം അപ്പുരൾ, അതിന്റെ നമ്മളർത്ഥം എന്ന് പറയുന്നു, അതിനോടാണ് മനസ്സിന് ബന്ധം വരുന്നത്. അപ്പോഴാണ് നമ്മളതിനെ അറിയുന്നു എന്ന് പറയുന്നത്. പുസ്തകം വായിക്കുമ്പോഴും അറിവുണ്ടാകുന്ന അങ്ങനെയാണ്. പുസ്തകം വായിക്കുമ്പോഴും നമ്മൾ ഗ്രഹിക്കുന്ന ശബ്ദത്തെയാണ്, ലിപി, ശബ്ദം, അർത്ഥം. അർത്ഥത്തെ മനസ്സ്, അർത്ഥത്തോട് മനസ്സ് ബന്ധപ്പെടുന്നു, അതിനാണ് അറിവെന്ന് പറയുന്നത്. അപ്പോ ആ അർത്ഥത്തോട് മനസ്സ് ബന്ധപ്പെട്ടാൽ, ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആഗ്രഹിക്കുന്നതിന് ഒന്നും സ്ഥാനമില്ല. ഇപ്പൊ ബന്ധപ്പെടുന്ന അപ്പൊ എന്ത് വരുന്നു? ആ ബന്ധം തന്നെയാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. കണ്ണ് പുസ്തകത്തെ കാണുന്നതും മനസ്സിലറിവുണ്ടാകുന്നു. അവിടെ ആഗ്രഹത്തിന് സ്ഥാനമില്ല. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്നെനിക്ക് അറിവുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ശരി, ഒരാൾക്ക് ആഗ്രഹിക്കാം ഇതെല്ലാം ബ്രഹ്മമാണെന്ന് അറിയണമെന്ന്. ഒരാൾക്ക് ആഗ്രഹമുണ്ടായി, അയാൾക്ക് ആഗ്രഹിക്കാം. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന ഒരാളിന്റെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടായി, അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ അറിവുണ്ടാകുമ്പോ എങ്ങനെയാണ്? അവിടെ ആഗ്രഹത്തിന് സ്ഥാനം ഇല്ല. അവിടെ എങ്ങനെയാണോ താൻ അറിയേണ്ട വിഷയം, അതിനോട് മനസ്സ് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ആ ബന്ധപ്പെടൽ തന്നെയാണെന്ത്? ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവ്. അവിടെ യാതൊരു ആഗ്രഹത്തിന് സ്ഥാനം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയണ എനിക്ക് ബ്രഹ്മത്തെ ഇങ്ങനെ അറിയണം, അല്ലെങ്കിൽ വേറെ രീതിയിൽ അറിയണം, മറ്റൊരു രീതിയിൽ അറിയണം, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ബ്രഹ്മം എങ്ങനെയാ? അങ്ങനെയാണ് അറിയുന്നത്. അപ്പൊ ഇവിടെ അത് പറഞ്ഞിരിക്കുന്നു, അഹം ബ്രഹ്മാസ്മി. അതാണ് അങ്ങനെ അറിയേണ്ടത്, വേറെ രീതിയിലല്ല അറിയേണ്ടത്. അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നിടത്ത് എന്താണ്? ഞാൻ എന്റെ മനസ്സ് ഇതുവരെ ഗ്രഹിച്ചിരുന്ന ഈ ശരീരത്തെ, അല്ലെങ്കിൽ ശരീരം ഉൾപ്പെടെയുള്ള ഞാൻ എന്ന വ്യക്തിയാണ് ഗ്രഹിച്ചിരുന്നത്. അങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് അതല്ല, അങ്ങനെയല്ല അറിയുന്ന ഇതിനെ ബ്രഹ്മമായിട്ടറിയണം. എന്താ ബ്രഹ്മം? ബ്രഹ്മം എന്ന് വെച്ചാൽ ബൃഹത്തെന്നർത്ഥം. വളരെ നമ്മളീ കരുതുന്ന പോലെ ഞാനെന്ന് പറയുന്ന ഈ പരിച്ഛിന്നമായിരിക്കുന്ന ഈ വ്യക്തിയല്ല, മറിച്ച് എന്താണ്? വളരെ അനന്തമായ ഒരു തത്വമാണ്. അങ്ങനെ തന്നെ അറിയണോ? അനന്തമായൊരു തത്വം. ശരി, അങ്ങനെ അറിയും. അപ്പൊ ഞാനതാണെങ്കിലേ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റൂ. ഞാനൊരു അങ്ങനെ ഒരു തത്വമാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. അനന്തമായ തത്വം എന്നങ്ങനെ മനസ്സിലാവും. പറയുന്നു ഈ അറിവാണോ? അറിവെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നീ സത്താണോ? അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, നമ്മുടെ ബുദ്ധി ഗ്രഹിക്കുന്ന ഭാഷ, ആ ഭാഷയിലൂടെ ഗ്രഹിക്കുന്ന ആശയം. അങ്ങനെയാണ് തത്വത്തെ കുറിച്ച് ഉപദേശിക്കുന്നത്. അപ്പൊ അറിവാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അർത്ഥം? അറിവാണ്. അല്ലെങ്കിൽ എന്താണ്? അത് സത്യമാണ്. അതെവിടെയാണുള്ളത്? സർവപ്രപഞ്ചത്തിലുണ്ട്. അപ്പോ അവിടെ നിന്ന് വരുന്നു, അതാണ് പരമാർത്ഥം, യാഥാർത്ഥ്യം, തത്വം. അപ്പൊ തത്വത്തെ നമ്മൾ അറിയുന്നിടത്ത് നമ്മുടെ ആഗ്രഹത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. തത്വം അങ്ങനെ ആയതുകൊണ്ട് അറിയുന്നു. ഞാൻ സത്താണ്, അതുകൊണ്ടാണ് ഞാൻ സത്തെന്നറിഞ്ഞത്. അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടറിയുന്നില്ല. എന്നെ ഞാൻ സത്താക്കി അറിയണം എന്ന് ആഗ്രഹിച്ചറിഞ്ഞാൽ അത് സത്യമായിരിക്കും. അഗ്നിയെ കണ്ടുകഴിഞ്ഞാൽ അഗ്നി എന്നറിയും. അഗ്നിയെ ഞാൻ അഗ്നിയാണെന്നും അറിയണമെന്നും ആഗ്രഹിച്ചിട്ടറിഞ്ഞാണ്. ആഗ്രഹിച്ചിട്ടാണ് അറിയണമെങ്കിൽ ഞാൻ എനിക്ക് അഗ്നി അഗ്നിയാണെന്ന് അറിയണമെന്നും ആഗ്രഹമില്ല എന്ന് വെച്ചാൽ മറ്റൊന്നായിട്ടും അറിയും. അങ്ങനെ കാരണം ആ വസ്തുവിന്റെ ഒരു സ്വരൂപമുണ്ട്, അതാണ് നമ്മളതിന് സത്യം എന്ന് പറയും. ഇത് അഗ്നിയാണ്, അതൊരു സത്യമാണ്. ഒരു വസ്തുവിന്റെ സ്വരൂപത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെ? വസ്തു എങ്ങനെയോ അതുപോലെ അറിയും. അപ്പൊ അതിനവിടെ നമ്മുടെ ആഗ്രഹത്തിന്റെ സ്ഥാനം ഇല്ല. ആവശ്യം മറ്റു പലതും അങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹം കൊണ്ടറിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒന്നിനെ മറ്റൊന്നായിട്ട് അറിയുക, അവിടെ നമ്മുടെ ആഗ്രഹം. എങ്ങനെ മറ്റൊന്നായി? ഭ്രാന്തിയല്ല. ഇപ്പൊ ബ്രഹ്മം തന്നെ, ബ്രഹ്മത്തെ ഒരാൾക്ക് പുരുഷനായി അറിയുന്നു. അത് ആഗ്രഹിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ട്? ബ്രഹ്മം വാസ്തവത്തിൽ പുരുഷൻ അല്ല. പക്ഷെ ഒരാൾക്ക് സ്ത്രീയായിട്ട് അറിയുന്നു, ഒരാൾക്ക് ബ്രഹ്മത്തെ ശിവനായിട്ട് അറിയണം, വിഷ്ണുവായിട്ടറിയണം, പാർവതിയായിട്ടറിയണം. അപ്പൊ അതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഗണപതി എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മത്തിന് തുമ്പിക്കൈയും കൊടവയറും ഒക്കെ വച്ച് കെട്ടിയിട്ട് അറിയുകയാണ്. അതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. എന്നിട്ടതാണ് ഗണപതിയെ വർണ്ണിക്കുന്നത്, വിനായകാഷ്ഠ. അവിടെ എന്താണ്? ബ്രഹ്മത്തിന് ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ചേർത്ത് അതൊക്കെ ഓരോ സമ്പ്രദായങ്ങളെന്ന് പറയും. പഴയ കാലത്തെ മനുഷ്യരങ്ങനെയൊക്കെ ആരാധിച്ചിരുന്നു, ഇന്നും ആരാധിക്കുന്നു. അവിടെയൊക്കെ അങ്ങനെ എനിക്ക് അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നു, എനിക്ക് ഗണപതിയാണ് ഇഷ്ടം, ഗുരുതനെക്കാളും എനിക്കിഷ്ടം അറിയണം. നമ്മുടെ ഇഷ്ടം കൊണ്ടറിയുന്നതാണ്. കാരണം ഗണപതി അങ്ങനെ ഇഷ്ടപ്പെടാന്നുകൊണ്ട്, കാരണം ഗണപതിക്ക് ഇഷ്ടം ലഡുവാണ്, എനിക്ക് ഇഷ്ടം ലഡുവാണ്. അതുകൊണ്ട് എനിക്ക് ഗണപതിയെ ഇഷ്ടമാണ്. ഒരാൾ പറയണ്ടേ എനിക്ക് മുരുകനെയാണ് ഇഷ്ടം. എന്തുകൊണ്ട്? മുരുകൻ സഞ്ചരിക്കുന്നത് മയിലിലാണ്. അപ്പൊ എനിക്ക് മയിലിൽ കയറി സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അപ്പോ ആ ഓരോന്നിനെ അത് ഇങ്ങനെ തലമുറ തലമുറകളായും മനുഷ്യൻ ചെയ്തു വരുന്നു. അവന് ഇഷ്ടങ്ങളാണ് അതിന്റെ പിന്നിൽ. അതുകൊണ്ട് പറയുന്നത് ഇഷ്ടദേവത എന്ന് പറയുന്നല്ലേ. ഇഷ്ടദേവത എന്ന് പറയാറില്ലേ, ചിലർക്ക് ശിവനാണ് ഇഷ്ടം. ശിവന്റെ ആ പാമ്പും ജടയും തലയിൽ ഗംഗയും ഒരു ഭാര്യയും വേറൊരു ഭാര്യ മേളിൽ, ഇതെല്ലാം കൂടെയാണ് ചിലർക്കൊരിഷ്ടം. അതുകൊണ്ട് ശിവന്, ചിലർക്ക് വിഷ്ണുവാണ്, ശംഖം ചക്രം ഗത ഇതൊക്കെ. ഇതുകൊണ്ട് ഇഷ്ടദേവത അവിടെയൊക്കെ എന്താണ്? ബ്രഹ്മത്തേണ് ഇങ്ങനെയൊക്കെ. ആ തത്വമല്ല, പക്ഷെ ഇങ്ങനെയുള്ള ആർഭാടങ്ങളെല്ലാം കൂടെ കൂടി ചേർത്തിട്ട് എന്ത് വരുന്നു? മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ദൈവത്തിന് അച്ഛൻ, ബ്രഹ്മത്തെ അച്ഛനായി കാണാനാണ് ഇഷ്ടം. അവർക്ക് അച്ഛനോടായിരിക്കും ഇഷ്ടം കൂടുതൽ. എന്തേ ചിലർക്ക് ദൈവത്തെ അമ്മയായി കാണുന്ന എനിക്ക് ഇഷ്ടം. അങ്ങനെ അപ്പൊ അവര് പറയും പരാശക്തിയാണ്. പിന്നെ അവൻ അവരുടെ കൽപ്പനകൾ അനുസരിച്ച് പലതരത്തിലുള്ള ഭാവനകളും അതൊക്കെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പരമ്പരയായി വന്നതാണ്. അല്ലേ, പരമ്പരയായിട്ട് നിങ്ങൾക്കൊക്കെ തന്നെ ചിലപ്പോ പലപ്പോഴും സംശയം തോന്നിയിരിക്കും. അതൊക്കെ പരമ്പരയെന്നല്ല വേറെ ഒരു സമാനം പറയാനുണ്ട്. ഇപ്പൊ ദൈവത്തിന് ബ്രഹ്മത്തെ ചിലർക്ക് ദേവിയായി കാണാനാണ് ഇഷ്ടം. ദേവിയായി കാണുമ്പോഴത്തേക്ക് വെള്ളം അടിക്കുന്ന ദേവി ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? വെള്ളം അടിക്കുന്ന ദേവി പിന്നെ വെള്ളം അടിച്ച് ഞനക്ക് കലങ്ങിയിരിക്കുന്നത്, കറങ്ങിയിരിക്കുന്നത്. ദേവിയെ കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോ അതൊക്കെ വരുമ്പോ നമുക്ക് വളരെ അതിശയം തോന്നും. ഇതെന്താ ഈ പറയുന്നത്? ഇനി അതിലും ഭയങ്കര കഷ്ടമായിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞ ദേവിയെ കുറിച്ച് വർണ്ണിക്കുമ്പോ മാതൃഭാവം എന്ന് പറഞ്ഞിട്ട് അംഗപ്രത്യംഗ വർണ്ണന, പ്രത്യേകിച്ച് ഈ ലൈംഗിക അവയവങ്ങളെയൊക്കെയാണ് ഒരുപാട് അങ്ങ് വർണ്ണിക്കുന്നത്. അത് വലുതാണ് ചെറുതാണ് ചോദിച്ചിട്ട് ഇതെന്തിനാണ് അമ്മയെന്ന് പറയും? സ്വാമിക്കുന്നാണോ? അമ്മയാണെന്ന് പറഞ്ഞിട്ട് ലൈംഗിക അവയവങ്ങൾ പറഞ്ഞു, അത് മൊത്തം എല്ലാ അവയവും പറഞ്ഞിരിക്കും. ചിലയിടത്തൊക്കെ എന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രമല്ല, മൊത്തം എ ടു ഇസഡ് അങ്ങ് വർണ്ണിക്കും. ഇതെന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് വർണ്ണിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ഇതെന്താടാ ഈ പറയും? ഇതൊക്കെ ഇഷ്ടമാണ് മനുഷ്യന്റെ, വേറെ ഒന്നുമില്ല. പരമ്പരയായിട്ടുള്ള ഇഷ്ടങ്ങൾ പണ്ടേ ചെയ്തു വരുന്നു, ഇന്നും ചെയ്തു വരുന്നു. അതൊക്കെ ഇങ്ങനെ മാതാവാണെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടല്ലോ ഒരിക്കലെങ്കിലും? ചിന്തിക്കാത്ത ആരെങ്കിലും കാണും? ഉണ്ടാ? എന്താ പിന്നെ പുറത്തു പറയാത്ത ഇതുവരെ? ആരോടെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടോ? വിഗ്രഹം പോട്ടെ, വിഗ്രഹം എന്ന് വെച്ചാൽ ഒരു കലാകാരൻ വിഗ്രഹം കൊത്തുമ്പോ അത് കലയാണ്. വിഗ്രഹം എന്ന് പറയുന്ന ഒരു കലയാണ്, അതിന് ആത്മീയമായി കണ്ട. ഇതിപ്പോ ആധ്യാത്മികമായ ദേവി ദേവനെയും ദേവനെ പിന്നെ സഹിക്കാം. എല്ലാ വർണ്ണനകളും പഴയകാലം പോലെയുള്ള വർണ്ണനകളൊക്കെ ഈ അവയവങ്ങളുടെയൊക്കെ വലുപ്പമൊക്കെ ഒരുപാട് കാണിച്ച് വർണ്ണിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അത്. എന്താണ് മാതൃഭാവനയാണ്. മാതാവാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വർണ്ണിക്കും? വർണ്ണിക്കാൻ തോന്നു? പിന്നെന്താ ഇതൊരു സംശയം ആരടുത്തും ചോദിക്കാത്തത്? ദേവിയെ ഉപാസിക്കുന്നവരൊക്കെ ഇല്ലേ ഇവിടെ? ഇല്ലേ ഉപാസിക്കുന്നവര്? അപ്പൊ ഇതൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്? ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇത്രയും കടന്നു വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും തോന്നും, ചെറുപ്പമാണെങ്കിൽ പ്രത്യേകിച്ചും തോന്നും. അതെ, ഒരേഷനും തോന്നിയിട്ടില്ല. കേക്കാനേ പോയിട്ടില്ല. പിന്നെ വേറെ ഗുണമുണ്ട്, ഇതൊക്കെ സംസ്കൃതത്തിലാ കൂടുതൽ. അവിടെ നമ്മൾ വായിച്ചങ്ങ് പോവും. ഇതിന്റെ അർത്ഥം സംസ്കൃതം പഠിക്കരുതെന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും. പഠിക്കാതെ പാടിയങ്ങ് പോകും. എല്ലാവരും കൂടെ ഉച്ചാരുന്ന ഒരു പാടൽ, ഒരു പാടൽ അല്ലേ? ഇതൊക്കെ മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നത്. ഭക്തന്മാര് ആ ദിവസം അതൊക്കെ ബുദ്ധ സമ്പ്രദായം എന്ന് പറയുന്നുണ്ട്. പണ്ട് ബൗദ്ധ മഠമായിരുന്ന അവരെ ചീത്ത വിളിച്ച് പുറത്താക്കിയെന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുടെയും ഇതിന്റെയൊക്കെ പിന്നിൽ ഇതൊക്കെ മനുഷ്യന്റെ ആത്യന്തികമായ ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. തത്വത്തെ അറിയുന്നിടത്ത് ഇങ്ങനെ ഒരു ആഗ്രഹമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുന്നിടത്ത് എന്താണ്? നമ്മുടെ ആഗ്രഹം അനുസരിച്ചല്ല അറിവുണ്ടാകുന്നു. പിന്നെയും തത്വം എങ്ങനെയോ അതനുസരിച്ചാണ് അറിവുണ്ടാകുന്നത്. ഇവിടെയൊക്കെ ഇതൊക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഇങ്ങനെയൊക്കെ വർണ്ണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിലൊരു സുഖം അങ്ങനെ വർണ്ണിക്കുന്നു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്.